അദ്വൈതത്തിലായാലും ശരി സംഖ്യന്മാരായാലും ശരി പറയുന്നത് എന്താണ്? ആത്മാവ് സംഖ്യന്മാര് പുരുഷനെന്ന് പറയും, അദ്വൈതികൾ ആത്മാവെന്ന് പറയും, അല്ലെങ്കിൽ ബ്രഹ്മമെന്ന് പറയും, നിർഗുണമെന്നാ പറയുന്നു. അതിന് ഒരു വികാരവും ഒരു മാറ്റവും സംഭവിക്കില്ല, നിത്യമാണ്, സത്യമാണ്, മുക്തമാണ്, അതിന് ജനനവും മരണമൊന്നുമില്ല. പിന്നെ മറുവശത്ത് നിൽക്കുന്ന പ്രകൃതി, അത് അദ്വൈതിയെ സംബന്ധിച്ച് സാഖ്യന്മാരെ സംബന്ധിച്ച് ഈ പ്രകൃതി എന്ന് പറയുന്നത് ജഡമാണ്, രണ്ടു കൂട്ടർ പൊതുവെ. എന്നുവെച്ച ജഡം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ചൈതന്യം ഇല്ലാത്തത്, ചൈതന്യമല്ല അതിന്റെ സ്വരൂപം, ചൈതന്യം അതിന്റെ സ്വരൂപമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണ് ചിത്തും ജഡവും എന്ന് പറയുന്നത്. അപ്പോ ഒന്ന് ആത്മാവ്, ഒന്ന് ജഡം, ആണ് ചിത്ത് ജഡം. രണ്ടു കൂട്ടരും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ രണ്ടു കൂട്ടർ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഈ ആത്മാവും ഈ ജഡവും രണ്ടു തമ്മിലൊരു ബന്ധമുണ്ടാവും. ആ ബന്ധം ഉണ്ടാവുമ്പോൾ ഈ ജഡത്തിലും ചൈതന്യം വരും, ജഡം ചൈതന്യവത്താവും. അങ്ങനെ ഈ ആത്മാവിന്റെ ആ ചൈതന്യവും ഈ ജഡവും കൂടി ചേർന്ന് ഇരിക്കുന്നതിനാണ് സാധാരണഗതി പറയുന്നത് ജീവൻ എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേരുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നിർഗുണമായ ആത്മാവ് രണ്ടു വശത്ത്, മറ്റൊന്ന് ജഡം, രണ്ടും കൂടെ ചേരുമ്പോൾ ജീവൻ. ഇത് ചൈതന്യത്തിന്റെ ഛായ എന്നാണ് പറഞ്ഞിരുന്നത്. ചൈതന്യത്തിന്റെ ഛായ പ്രതിബിംബം എന്ന് ആര് പറയും? ആരാ പറയുന്നത്? എങ്ങനെ സംഖ്യം? മറ്റൊരു പറയുന്നത് താതാത്മ്യം. എന്തായാലും ശരി, ഇതിനകത്തേക്ക് ചൈതന്യം വരുന്നു ഏതൊരു ജഡത്തിൽ. അങ്ങനെ രണ്ടും കൂടെ ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ജീവൻ. എന്നുവെച്ചാൽ ഈ ജഡം അത് ജീവനല്ല, ഈ ആത്മാവ് അതും ജീവനല്ല. ചിലയിടത്തൊക്കെ പൊതുവെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ജീവൻ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുമെങ്കിലും അതിന്റെ വ്യാഖ്യാനം, അതിന്റെ നിർവചനം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്, രണ്ടും കൂടെ ചേരുന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പൊ പുനർജന്മം, ജനനം, മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ജീവനിലാണ്. സംഖ്യൻ പറയുന്നതനുസരിച്ചാലും അദ്വൈതി പറയുന്നതനുസരിച്ചാലും ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്ന എന്താണ്? ഈ ജീവനാണ്. എന്നുവെച്ചാൽ കേവലമായ ജഡവുമല്ല, ഈ ശുദ്ധമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന ആത്മാവും അല്ല. അപ്പോ ഈ പുനർജന്മം എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോ പൊതുവെ ആൾക്കാർ പറയും അദ്വൈതത്തിലും സാങ്കേതികത്തിലും ഒന്നും പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് പറയും. ശരിയാണ്, അവിടെ പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഈ കേവലമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന ആത്മാവിന് ജന്മവും മരണവും ഒന്നും ഇല്ല എന്നാണ്. ആ രീതിയിൽ വേണം ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ. എന്താണ് ഇന്ന ജായതേ മ്രിയതേ കഥാചിത്, ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന് പറയുന്ന ആത്മാവിനെ സംബന്ധിച്ചാണ്. മനസ്സിലായോ? ആത്മാവിനെ സംബന്ധിച്ച് അതിന് പുനർജന്മമില്ല. പക്ഷെ ഗീതയിൽ തന്നെ പറയും എന്താണ്? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. എങ്ങനെ? പാസാംസി ജീർണാനി യഥാവിഭായ നവാനി ഗൃണാദി നരോപരാണി. അതായത് ഈ വസ്ത്രങ്ങളെങ്ങനെയാണോ നമ്മള് മാറ്റുന്നത്, അതുപോലെ ശരീരങ്ങൾ സ്വീകരിക്കുകയും മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ശരീരം സ്വീകരിക്കുകയും മാറ്റുകയും ചെയ്യുന്നത് ഈ ജീവനാണ്. ശരീരം മാറ്റുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ ജനനം മരണമെന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്ന ഈ സംഘാതത്തിലാണ് എന്ന് അതിനെ വ്യാഖ്യാനിച്ചേ മനസ്സിലാക്കാൻ പറ്റും. നേരിട്ട് ഗീതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അദ്വൈതത്തിലും സാങ്കേതത്തിലും ഒക്കെയുള്ള ആചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോഴേ ഇത് വരത്തുള്ളൂ. ഗീത വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇരുമ്പ് പഴുത്തിരിക്കുമ്പോ പ്രകാശം മാത്രമേ നമ്മൾ വ്യക്തമായി ഒരു രണ്ടു കാര്യവും പറയുന്നുണ്ട്. അതായത് കായം ഉണ്ടാകുന്നു, ശരീരം ഉണ്ടാകുന്നു, മറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജീവൻ എന്ന് പറയുന്ന ഈ ചിജ്ജട സംഘാതം, അനുചിച്ചട ഗ്രന്ഥി, ചിജ്ജട സംഘാതം എന്ന് പറയും, അതീ സംഭവിക്കുന്ന ജനന മരണങ്ങളാണ്. അത് അംഗീകരിക്കുന്നോണ്ടാണ് അദ്വൈതികളും സാഖ്യന്മാരും എല്ലാം പുനർജന്മത്തെ അംഗീകരിക്കുന്നു. അല്ല, കേവലമായ ആത്മാവിനെ എടുക്കുകയാണെങ്കിൽ അദ്വൈതിയോ സാഖ്യമോ ഇവരാരും തന്നെ പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോ അദ്വൈതത്തിലോ അല്ലെങ്കിൽ സാഖ്യത്തിലോ പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ കേവല ആത്മാവ്, നിർഗുണമായ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവിടെ ജനന മരണമില്ല. അത് ഗീത വ്യക്തമായി പറയുന്നു. അതേസമയം ഈ ജീവൻ എന്ന് പറയുന്ന ഒന്നിനെ എടുക്കുമ്പോൾ അത് രണ്ടും കൂടെ ചേർന്നാണ് അവിടെ, അതിൽ ജനനവും മരണവുമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ടു കൂട്ടർ സ്വീകരിക്കുന്നു. ഇതാ എന്റെ ഒരു ഇന്റർപ്രട്ടേഷനാണ്, ഇങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അത് ഈ അദ്വൈതത്തിലെയും സാഖ്യത്തിലേക്ക് ആചാര്യന്മാർ പിന്നീട് ഈ പ്രശ്നത്തെ, കാരണം ആത്മാവ് നിത്യമാണ് പരിണാമവുമില്ല, അതിലെങ്ങനെ ജനനവും മരണവും സംഭവിക്കും, നടക്കില്ലല്ലോ, എന്നാൽ ഇതിലെല്ലാത്തിനും ജനന മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആർക്കാണ്? ഇങ്ങനെ ഒരു ചോദ്യം വരും, ആരാ ജനിക്കുകയും മരിക്കുകയും ചെയ്യും? അപ്പൊ അവിടെ പറയും ഈ ചെത്തും ജഡവും കൂടെ കൂടി ചേർന്ന ഒന്നുണ്ട്, അതിനെ ജീവനെന്ന് വിളിക്കാം, മനസ്സെന്ന് വിളിക്കാൻ പറ്റില്ല. മനസ്സെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഭാഗമായി പോകും. മനസ്സെന്ന് പറയാൻ പാടില്ല. മനസ്സെന്ന് പറയുന്ന അന്ധകരണത്തിന്റെ ഒരു ഭാഗമാണ്. ഇതങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന ചിത്ത് അറിവും ഈ ജഡവും തമ്മിൽ ചേരുന്ന ഒന്ന്, അതിന്റെ ഒരു അംശം മാത്രമാണ് മനസ്സ്. അപ്പൊ മനസ്സിന്റെ ജനന മരണങ്ങളെ കുറിച്ചല്ല പറയുന്നു. മനസ്സ് ഉണ്ടാകി നശിക്കുകയും ചെയ്യും, അത് പുനർജന്മമെന്ന് അതിനെ പറയില്ല. പുനർജന്മം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഏതാത്മാവ്? ശരിക്കുള്ള ആത്മാവിന് ജനിക്കാനും മരിക്കാനും പറ്റും, ഇല്ലാതെ നിർഗുണമാണ്. പിന്നെ ഈ ശരീരം, അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യും, അതിന് സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്നിനെ കൊണ്ടുവരുന്നു, എന്നുവെച്ചാൽ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയോടി യോജിപ്പിച്ചുകൊണ്ട് ഘടിപ്പിച്ചുകൊണ്ട് ഒന്നിനെ അവിടെ സ്വീകരിക്കുന്നു. അതിനാണ് പറയുന്നത് ജീവാത്മാവെന്ന് പറയും. അതിനാണ് ജനന മരണങ്ങൾ. ഇത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്താലേ ഇത് മനസ്സിലാവും. അല്ല, ഇപ്പൊ നിങ്ങൾ ഗീത എടുത്ത് വായിച്ചു പോയി, ഞാൻ അവിടെ തിരിച്ചും മറിച്ചൊക്കെ പറയും. ജീവഭൂത സനാതന എന്ന് പറയുമ്പോ ജീവൻ എന്താണ്? ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്തതാണ്. ദേഹി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ദേഹമുള്ളതെന്നാണ്. അപ്പൊ ദേഹമുള്ളതെന്ന് പറയുമ്പോൾ ജീവാത്മാവും, ജീവാത്മാവുമ്പോൾ അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യും. പക്ഷെ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ദേഹി നിത്യം അവധ്യവും, ദേഹിക്ക് നാശമില്ലെന്നാണ്. അപ്പൊ ഗീതയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്കൊരു വ്യാഖ്യാനമില്ലാതെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാതെ ഗീതാ ശ്ലോകങ്ങളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിപ്പോയി കഴിഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാകും. ചിന്തിച്ചാ ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ ഇത് ആരുടെ ജനന മരണത്തെ കുറിച്ചാണ് പറയുന്നത്, ആരാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നത്. ഇത് ഗീത വായിച്ച് നിങ്ങൾക്ക് നേരിട്ടൊരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഗീതയിൽ പല സന്ദർഭത്തിൽ പല പല രീതി പറയും, തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇത് വ്യക്തമായി മനസ്സിലാകണം. അപ്പോൾ നമ്മള് എന്താണ് പരിണാമപരമായി പുനർജന്മത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ജീവന് ജനനവും മരണവും ഉണ്ടെന്ന് ഈ അദ്വൈതികളും സാഖ്യന്മാരും പറയുന്നു, അതിനെ തന്നെയാണ് നിഷേധിക്കുന്നത്. അല്ല, ആത്മാവിന് ജനനവും മരണവുമില്ല, അതുകൊണ്ട് പുനർജന്മമില്ലെന്നല്ല പറയുന്നു. ഇത് ആശയക്കുഴപ്പം വരുത്തരുത്. പുനർജന്മം ശരിയല്ല എന്ന് പറയുമ്പോൾ ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല, അതുകൊണ്ട് പുനർജന്മമില്ല എന്നല്ല പറയുന്നു. സയന്റിഫിക്കായി പറയുമ്പോൾ പുനർജന്മമില്ല എന്ന് പറഞ്ഞാൽ സാഖ്യന്മാരും അദ്വൈതികളും പറയുന്ന ജീവാത്മാവിന്റെ ജനന മരണങ്ങൾ, അത് ആണ് ഇവിടെ നിഷേധിക്കുന്നത്. അതിന് സാധ്യതയില്ലെന്നാണ്. എന്തുകൊണ്ട്? കാരണം അതിനുവേണ്ടിയിട്ട് ഈ രണ്ടു കൂട്ടരും, സാഖ്യന്മാരായാലും അദ്വൈതികളായാലും, പുനർജന്മത്തെ അംഗീകരിക്കണമെങ്കിൽ അവർക്ക് കർമ്മ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നു. കർമ്മസിദ്ധാന്തം സ്വീകരിക്കേണ്ടി വരും. കർമ്മസിദ്ധാന്തത്തെ അംഗീകരിക്കാതെ പുനർജന്മ സിദ്ധാന്തത്തെ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ന് വെച്ചാൽ കർമ്മസിദ്ധാന്തം എന്താണ്? പുണ്യകർമ്മങ്ങൾ കൊണ്ട് നല്ല ജന്മം, പാപകർമ്മങ്ങൾ കൊണ്ട് മോശജന്മം, മിക്സായി വന്ന മനുഷ്യജന്മം. ഇത് സയന്റിഫിക്കായി പഠിച്ചു കഴിഞ്ഞാൽ, എവല്യൂഷണറി ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന ആ ശാസ്ത്ര ശാഖയിലൂടെ പഠിച്ചു നോക്കുമ്പം അത് എവിഡൻസ് ഉള്ളതാണ്, തത്വചിന്തയല്ല. ഈ പറയുന്ന തരത്തിലുള്ള പുനർജന്മം അസാധ്യമാണ് എന്നാണ്. അല്ല, ഗീതി പറയുന്ന പോലെ നാ ജായതയും പ്രിയതയും നല്ല കൂടെ പറയുന്നു. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. അത് കാരണം പരിണാമത്തിന് ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈൻ ഉള്ളത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയിരിക്കുന്നോണ്ടാണ് എന്ന് പറയുന്നത് പുനർജന്മം അസാധ്യമാണ്. അത് പറയുന്നത് ആത്മാവിനെ കുറിച്ച്, നിർഗുണമായ ആത്മാവിനെ. അത് അദ്വൈത സിദ്ധാന്തം. പുനർജന്മം ഇല്ല എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചല്ല, ആ കാര്യമല്ല. പുനർജന്മം ഇല്ല എന്ന് പറയുന്നത് ആധുനിക സയൻസിന്റെ വെളിച്ചത്തിൽ, ഹ്യൂമൻ എവല്യൂഷന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് പുനർജന്മം ഇല്ല. ഈ ഗുരു സാന്നിധ്യത്തിൽ പഠിക്കണം എന്ന് പറയുന്നത്, അതായത് ശാസ്ത്രജ്ഞോപി സ്വാതന്ത്ര്യേണ സ്വാധ്യായം ന കുര്യാതെന്ന് ഒരു വാക്കുണ്ട്. ഇതുകൊണ്ടായിരിക്കും കോൺട്രഡിക്ഷൻ വരുന്നതുകൊണ്ടായിരിക്കും. അല്ല, ഇങ്ങനെ ചില സമയത്ത് ജ്ഞാനത്തെ കുറിച്ച് പറയും, ചില സമയത്ത് ചൈതന്യം മാത്രമാണെന്നുള്ളത്, അതായത് ഗുരുവിന് മാത്രം സാന്നിധ്യത്തിൽ പഠിക്കുന്നത് നിങ്ങളെ ക്ലിയർ. ഈ ശാസ്ത്രങ്ങളില് ഈ ശ്ലോകങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഗീത എന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ എന്താണ് വാക്യാർത്ഥം, വാക്യങ്ങളുടെ സാമാന്യമായ അർത്ഥം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്, പരസ്പര വിരുദ്ധമായാണ് എന്റെ അർത്ഥം പറയുന്നത്. ഇത് ഈ ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? ഒരു സിദ്ധാന്തത്തെ മുമ്പ് വെച്ചും കൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യും. തന്റെ മനസ്സിലാദ്യം ഒരു സിദ്ധാന്തം വേണം. ആ സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ അതിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കണം. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ പിന്നെ ഇതിൽ വരുന്ന കോൺട്രഡിക്ഷൻസ് മാറ്റിയെടുക്കുന്നതാണ്. എന്താണ് ബ്രഹ്മസൂത്രത്തിലും മറ്റ് എന്താണ് അവിരോധാധ്യായം, വിരോധ പരിഹാരം പോലെയുള്ള ഭയങ്കര ചർച്ചകൾ നടത്തുന്നത്? കാരണം ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പരസ്പര വിരുദ്ധമാണ്. ഒരിക്കലും ഒരു ഭാഗം വേറൊരുമായിട്ട് ചേരത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. പരസ്പര വിരുദ്ധം തന്നെയാണ്. പക്ഷെ അങ്ങേറ്റം പരസ്പര വിരുദ്ധമായിരിക്കുന്നതിന് എന്ത് ചെയ്യണം? ഒരാശയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പിന്നെ എന്ത് വേണ്ടി വരും? അതുകൊണ്ട് പറ്റില്ല. തന്റെ മനസ്സിലൊരാശയത്തെ രൂപീകരിക്കും. പറയുന്നതിന് എന്ത് വേണം? ഒരാശയം വേണം. എന്നുവെച്ചാൽ ഇപ്പൊ ഈ വേദത്തിൽ ഒരുപാട് വിരോധമുണ്ട്. അപ്പൊ ശങ്കരാചാര്യർ അത് പരിഹരിച്ചത് അദ്വൈതം എന്ന് പറയുന്ന ഒരാശയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട്. രാമാനുജൻ പരിഹരിച്ചത് എങ്ങനെ? വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന ഒരാശയത്തെ പരിഹരിച്ചു. മാധവൻ എങ്ങനെ ഇത് പരിഹരിച്ചു? ദ്വൈതം എന്ന് പറയുന്ന ഒരാശയം വെച്ചുകൊണ്ട്. ഈ ആശയങ്ങളെല്ലാം ആരുടെ മനസ്സിലിരിക്കണം? ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ. അപ്പൊ ആശയത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇതിനെ വ്യാഖ്യാനിച്ച് ഇതിനെ ശരിപ്പെടുത്തണം, ആശയത്തോട് യോജിപ്പിക്കണം. ഇതാണ് വ്യാഖ്യാന ശൈലി എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തോട് ഇതിനെ വ്യാഖ്യാനിച്ച് യോജിപ്പിക്കുന്നവരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗുരുക്കന്മാരെന്ന്. പണ്ട് അവരുടെ അടുത്തിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശയത്തിനനുസരിച്ച് ഈ വിരോധങ്ങളെ പരിഹരിച്ച് നമ്മൾ മനസ്സിലാക്കും. എന്നാ അത് അദ്വൈതമാകാം, ഇഷ്ടാദ്വൈതമാകാം, ദ്വൈതമാകാം, ശൈവമാകാം, എന്തുവേണമാകാം. മനസ്സിലായോ? ഇതിന് അത് ഇങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇതിനെ എല്ലാം സംബന്ധിച്ചുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് വേണം. ഈ ആശയങ്ങളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു വന്നു, എങ്ങനെ രൂപപ്പെടുത്തി, ഇവരുടെ ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അറിയുന്നതിനുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാകും. അല്ലാതെ ഇപ്പോൾ ഒരു ഗുരുവിന്റെ അടുത്ത് പോയിരുന്നു പഠിക്കുക എന്ന് വെച്ചാൽ അത് ഏത് മൂഢനും സാധിക്കുന്ന കാര്യമാണ്. അതിന് വിശേഷ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിശേഷമായ ബുദ്ധി വേണം. മനസ്സിലായോ? മറ്റത് ഇപ്പൊ ഗുരുവിന്റെ അടുത്ത് നമ്മൾ പോയി പഠിക്കാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമ്മളൊരു ട്രഡീഷണൽ നോളജ്, ഒരു ട്രഡീഷന്റെ ഇത് മനസ്സിലാക്കുന്നു എന്നതിനർത്ഥമാണ്. ഒരാൾ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വ്യാഖ്യാനം എഴുതി അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ കൂടുതൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പ്രധാനമായ ഒരു കാര്യം? ഇവിടെ പല ട്രഡീഷനുകളും ഉണ്ട്, ഒന്നല്ല. ഞാൻ ഒന്നേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇതാണ് ഇതിന്റെ അവസാനത്തെ ശരി. അങ്ങനെ ഒരു അവസാന ശരിയില്ല. ഓരോ ട്രഡീഷനും എന്താണ് അവരവർ മനസ്സിലാക്കുന്നതാണ് അവരവരുടെ ശരി. അദ്വൈതിയെ സംബന്ധിച്ച് എന്താണ്? അവരുടെ ആചാര്യന്മാര് ഇങ്ങനെ അവരുടെ ആ സിദ്ധാന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചതാണ് അവരുടെ ശരി. അപ്പോൾ നിങ്ങൾ അദ്വൈതം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്നു അവർ പറയുന്ന പോലെ മനസ്സിലാക്കണം. കാരണം അവരുടെ ആശയമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുസ്തകത്തിലുള്ള ആശയം ഇവര് എഴുതി വെക്കുകയല്ല ചെയ്യുന്നു. പിന്നെന്താണ്? പിന്നെന്താ ചെയ്യുന്നു? ഇവരുടെ മനസ്സിലിരിക്കുന്ന ആശയം പുസ്തകത്തിലൂടെ എഴുതുകയാണ്. പുസ്തകത്തിന്റെ ആശയമായിട്ട് പറയുക ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പുസ്തകത്തിലുള്ള ആശയമാണ് എഴുതുന്നതെങ്കിൽ എല്ലാവർക്കും ഒരു ആശയം എഴുതാൻ പറ്റും. പുസ്തകത്തിലുള്ളതാണ് പറയുന്നതെങ്കിൽ എല്ലാവരും ഒരാശയം പറയും, എഴുതണം. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? ഓരോരുത്തരും ഓരോരാശയം എഴുതുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ആശയങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു? അവരവരുടെ മനസ്സിലിരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? പുസ്തകത്തിലൂടെ അതിനെ എഴുതി വയ്ക്കുന്നു. അതുകൊണ്ടാണ് പല ദർശനം ഉണ്ടാകുന്നത്. ഒരേ ഗീതയ്ക്ക് പല വ്യാഖ്യാനം ഉണ്ടാകുന്നു. അതാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗീതയുടെ ഇവരുടെ ഓരോരുത്തരുടെ വ്യാഖ്യാനവും വായിച്ചു നോക്കണം. വായിച്ചാൽ പോലെ മനസ്സിലാക്കണം. മനസ്സിലാക്കാനുള്ള മസാല തലയ്ക്കകത്ത് വേണം. മസാല ഇല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ല. അപ്പോഴേ മനസ്സിലാവും ഇത് ഇങ്ങനെയാണെന്ന്. ഓരോരുത്തരുടെ ശരിയാണ് ഇത്. നമ്മുടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ആരോടും പോയി തർക്കിക്കേണ്ട ആവശ്യം, യുക്തിവാദം നടത്തേണ്ട കാര്യമില്ല. എന്താണോ ആ ശങ്കരാചാര്യർ പറഞ്ഞത് ശരി, രാമാനുജൻ പറഞ്ഞത് തെറ്റ്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. മറ്റേ ആള് പറഞ്ഞത് അവർക്ക് ശരിയാണ്. ആ ഓരോരുത്തർക്കും അവരവരുടെ ശരി പറയുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കാര്യം സിമ്പിളാണ്. നമ്മള് തല വേർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി, ഇത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വാദിക്കേണ്ട കാര്യങ്ങളൊന്നും, യുക്തിവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണോ, ഈ പറയുന്ന ഈ ജീവൻ, ജീവന്റെ പുനർജന്മത്തെ കുറിച്ചാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത്. അതേസമയം ഈ പരിണാമത്തിൽ പറയുന്നത് ആ പറയുന്ന എന്താണോ, ആ ജീവന്റെ പുനർജന്മം എന്ന് പറയുന്നത് യാതൊരു അടിത്തറയില്ല എന്നാണ് പറയുന്നത്. പരിണാമത്തിൽ ആത്മാവിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഉണ്ടോ ഇല്ലയോ, ജനിക്കുന്നോ മരിക്കുന്നോ എന്ന് അവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ ചർച്ച ചെയ്യുന്ന ജീവപരിണാമത്തെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ആ ജീവപരിണാമമേ സംഭവിക്കുന്നുള്ളൂ, ജീവ പുനർജന്മം സംഭവിക്കുന്നില്ല. ആണ് വ്യത്യാസം. യഥാർത്ഥ ആത്മാവിൽ ജന്മമരണങ്ങളില്ലെന്നും ജീവനാണ് ജന്മമരണങ്ങൾ പുനർജന്മമുണ്ടെന്നുള്ളത് അതായിരിക്കും ആ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു പുനർജന്മ ഇല്ലെന്ന് പറഞ്ഞ യുക്തിക്ക് ഗുരുദേവൻ തന്നെ പുനർജന്മത്തെ നിഷേധിച്ചിട്ടുമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജനിക്കുമെങ്കിൽ പിന്നെ ആർക്കാ ഈ ബലിയിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുരു തന്നെ ചോദിച്ചത്. ഗുരു എല്ലാം ക്രിട്ടിക്കലായി ചിന്തിക്കുന്ന ആളാണ്, മനസ്സിലായ. പലപ്പോഴും ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് അത് പറഞ്ഞിട്ടുമുണ്ട്. ഇവരിങ്ങനെയൊക്കെ പോകുന്നത് അതുകൊണ്ട് ഞാൻ അവഴിക്ക് പോയെന്നുള്ളതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലേ, എപ്പോഴും ഓർക്കണം, ശിവശതകം എഴുതുമ്പോ ശിവൻ ഗുരുവിന് ദൈവമാണ്. പിന്നീട് പറഞ്ഞ് ശിവൻ എന്ന് പറയുന്ന ഒരു ആദിവാസി കാട്ടാളന്മാരുടെ നേതാവായിരുന്നു. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ ആദിവാസികളാണ്. ഞാൻ മനുഷ്യരെ ആദിവാസി എന്ന് പറയുന്നുള്ളൂ, ഗുരു ദൈവത്തെ അവരെ ആദിവാസി എന്നാ പറഞ്ഞു. അത് ഒരു കാവ്യത്തിന്റെ രീതി പറഞ്ഞു, മറ്റങ്ങനെയല്ല. അത് കാവ്യഭാഷ, ആലങ്കാരികമായി പറയുന്നു. ഇതങ്ങനെയല്ല, ഇത് എന്റെ ഇങ്ങനെ ആയിരിക്കാമെന്നാണ് ഗുരു പറഞ്ഞത്. എന്റെ കാഴ്ചപ്പാടിൽ ഇവരൊക്കെ പഴയ നേതാക്കന്മാരാണ് എന്നാ പറഞ്ഞത്. രാമനും ശിവനും കാഴ്ചപ്പാട് ആ ഗുരു ഈ പറയുന്ന നാനാ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുകയും മനുഷ്യൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് ഒരു വഴി കാണിച്ചു തരികയും ചെയ്യും. നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നിന്റെ പാരമ്പര്യത്തിന്റെ രീതിയിലല്ല ചിന്തിക്കേണ്ടത് എന്ന് വഴി കാണിച്ച് അത് വളരെ വ്യക്തമായി പാരമ്പര്യ ചിന്തകളെ അല്ല പിൻപറ്റേണ്ടത്, മനുഷ്യൻ സ്വതന്ത്രമായാണ് ചിന്തിക്കേണ്ടതെന്ന് കാണിച്ചെന്ന്. എന്റെ അറിവിൽ ഒരേ ഒരു ഗുരുവേയുള്ളൂ, ശ്രീനാരായണൻ. വേറെ ഗുരുക്കന്മാരെ ഞാൻ എന്റെ അറിവിലില്ല, ഉണ്ടായിരിക്കാം പക്ഷെ എനിക്കറിയില്ല. ഒരേ ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും സത്യവും ധർമ്മവും പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. അത് വ്യക്തമായ സൂചനയല്ല, വ്യക്തമായ വഴി കാണിച്ചു തരികയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ മാറേണ്ടത്. എല്ലാ പ്രവൃത്തികളിലും ഗുരുവും മാറിക്കൊണ്ടിരുന്നു. അല്ലെ, ഗുരു മറ്റുള്ളവരെ മാറ്റുകയല്ല, ഗുരുവിനും കാലം മാറുന്നതിനനുസരിച്ച് ഗുരു മാറിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് മാറാനുള്ള വഴിയും കാണിച്ചോളും. പക്ഷെ അത് പിൽക്കാലത്ത് വരുന്ന തലമുറ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതേ. പക്ഷെ ഈ പുതിയ തലമുറയും വീണ്ടും പഴയതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ അങ്ങനെയാണ്. അതിനും കാരണം പരിണാമം തന്നെയാണ്. അതിനും പരിണാമശാസ്ത്രത്തിൽ മറുപടിയുണ്ട്. അതായത് സൗകര്യമുള്ളതും എളുപ്പമുള്ളതും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നു. നമ്മുടെ ഈ പരിണാമത്തിന്റെ ഈ പരിണമിച്ചു വരുന്ന ജീവന്മാരുടെ ഒരു പ്രത്യേകതയാണ്. അത് മനുഷ്യർ ഒരു സമയത്ത് ചെയ്ത തെറ്റ് ഒരു കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കാം. തെറ്റ് വീണ്ടും ആവർത്തിക്കും. ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രം വേണ്ടിയിരുന്നു, അതിന് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി, പിന്നീട് വേണ്ടെന്ന് വെച്ചു, ആവർത്തിക്കുന്നു. അത് ക്ഷേത്ര നിർമ്മാണം ചെയ്ത് കൊടുത്തതിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയാ, അല്ലാതെ ആത്മമോക്ഷത്തിന് അല്ലല്ലോ. സമുദായത്തിന് വേണ്ടി പറയാൻ പറ്റില്ല. ജനങ്ങളെ ഒരു പ്രാകൃതമായ ആരാധനയിൽ നിന്നും അവരെ സംഭരിക്കാൻ വേണ്ടി. അതിന് എന്താണ് ഒരു സോഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതിന്. ആ സമയം ഒരു ആത്മീയമായ ഭാവമുണ്ട്, രണ്ടുമുണ്ട്. രണ്ടു ഭാവമുണ്ട്. സമൂഹത്തിന്റെ ഗതിയെ തിരിച്ചുവിടാനും സമൂഹത്തെ മാറി ചിന്തിപ്പിക്കാനും ഒക്കെ വേണ്ടി അങ്ങനെ ഒരു അംശം അതിനകത്തുണ്ട്. മനുഷ്യന്റെ ആത്മീയ ഗുണം അതുകൊണ്ട് രണ്ടും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. ഏകദേശം ഒന്ന് മാത്രമല്ല, അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു കാര്യം കൊട്ടിയൂര് കൃഷകൾ നടത്തി ധാരാളം ആൾക്കാർ അവിടെ പോയി പണവും സമയവും ചെലവഴിക്കുന്നു. അത് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ സംവിധാനം ചെയ്യാം. അതേ പേര് കൊടുത്ത് അവിടെ സംവിധാനം ചെയ്തു കൊടുത്തു. അപ്പൊ ആൾക്കാരുടെ ഒരു ഐകമത്യം അല്ലെങ്കിൽ അവരുടെ ഓജസ്സും എല്ലാം നിലനിർത്താൻ ഒരു പ്രേരണ എന്ന നിലയിൽ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ലേ? ശരി, അതാണ് നല്ലതെന്നാണ് പറഞ്ഞു. അപ്പൊ ക്ഷേത്ര നിർമ്മാണത്തെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്നെങ്കിലും ഇങ്ങനെ ചില അത്യാവശ്യം വന്നപ്പോൾ മാത്രം അതിന് കൈ കൊടുത്തുന്നേ ഉള്ളൂ. ക്ഷേത്ര നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഗുരു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മതപ്രഭാഷണം കേട്ട് പറയുന്നു. ശിവരിയിൽ നിന്ന് തന്നെ നിർദ്ദേശം കൊടുത്ത എന്താണ്, ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ വശങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. ശിവരി മഠത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും എന്താണ്, മനുഷ്യന്റെ ആധ്യാത്മികവും ഭൗതികവും ആയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഗുരു രണ്ടിനും പ്രാധാന്യം കൊടുത്തു. അല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസംഗം കേട്ടുകൊണ്ട് അത് കേവലം സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി മാത്രമാണ് ധരിച്ചുകളയാൻ. ആത്മീയമായ വളർച്ചയ്ക്കും ഭൗതികമായ വളർച്ചയ്ക്കും രണ്ടിനു വേണ്ടി തന്നെയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങളും. ഗുരു രേഖാമൂലം എഴുതി വെച്ചാണ്, അല്ല നമ്മൾ ഊഹിച്ചു പറയുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ആത്മീയതയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയതയെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണ ഉണ്ട്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ പറയുന്ന യുക്തിവാദികൾ പറയുമ്പോൾ, അവരിതിന്റെ ആത്മീയതയെ പൂർണ്ണമായും വിട്ടുകളയും. മനസ്സിലായോ? അത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഒരു യുക്തിവാദി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. അത് പറയുന്നത് ഈ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ വരുന്നതിന് ബ്രാഹ്മണനും പുലയനും ഒരുപോലെ ഉത്തരവാദിയാണെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന്. മനസ്സിലായോ? രണ്ടുപേരും തുല്യ എന്ന് വെച്ചാൽ രണ്ടുപേരും തുല്യ കുറ്റക്കാരാണ്. അപ്പൊ ഇത് പറയണം. അതുകൊണ്ട് എന്താണ്, ഒരാള് മാത്രം അതിന് പ്രത്യേകിച്ച് പറയാൻ പാടില്ല എന്ന് വെച്ചാൽ, ഈ ജാതീയമായ ഈ വേർതിരിവുകൊണ്ട് ഒരു വിഭാഗം ചൂഷകരും മർദ്ദകരുമായി, വേറെ വിഭാഗം മർദ്ദിതരും പീഡിതരുമായി, ഈ രണ്ടു കൂട്ടർക്ക് ഇതിന് തുല്യമായ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്, യുക്തിവാദി. അപ്പൊ ഒരു യുക്തി, അതാണ് യുക്തിവാദത്തിന്റെ ഒരു കുഴപ്പം. ഇയാൾ ഈ പറയുന്നത് തികച്ചും അസംബന്ധമാണ്. എന്തുകൊണ്ട്? ജാതീയമായ അവശത അനുഭവിച്ചവർക്കും അക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഗുരു പറയുമ്പോൾ ഗുരുവോട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗുരു ഇത് പറഞ്ഞിട്ടുണ്ട്? എന്താണ്, ജാതീയമായ അവശത അനുഭവിച്ചവർക്കും ആ അവശതയ്ക്ക് അവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ജാതീയമായ ഈ വേർതിരിവ് നിലനിന്നതിൽ അവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാൻ ഗുരു എന്താ പറയുന്നത്? ആ അത് തന്നെയാണ്. അതായത് ജാതീയമായ അവശത അനുഭവിക്കുമ്പോൾ അവർ അതിനെതിരായി ചിന്തിക്കാതെ അതിന് വിധേയരായി, അതിനെതിരായി പ്രവർത്തിക്കാതെ അവരെന്ത് ചെയ്തു? മറ്റേ ശക്തിക്ക് അവർ കീഴ്പ്പെട്ട് ജീവിച്ച്, കീഴടങ്ങി ജീവിച്ച്, അതാണ് അവരുടെ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത്. അവരത് ചോദ്യം ചെയ്യാൻ തയ്യാറായി. അവര് ഏതെങ്കിലും തരത്തിൽ, ഇന്നൊക്കെ ആണെങ്കിൽ അവർ അജിറ്റേറ്റ് ചെയ്തില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരതിന് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചില്ല, മറിച്ച് എന്ത് ചെയ്തു? അവരതിന് കൂടുതൽ വഴങ്ങി വഴങ്ങി കൊടുത്തു. അതാണ് അവരുടെ ഉത്തരവാദിത്വം. പ്രതികരിക്കുന്നത് ഒരാള് പ്രതികരിച്ച, ഇപ്പൊ ഗുരു ഒരാള് പ്രതികരിച്ച മതിയായല്ലോ, എല്ലാരും വന്നല്ലേ. അങ്ങനെ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല, അവര് വിധേയരായി കഴിഞ്ഞു. അപ്പൊ ഈ വിധേയരായി കഴിയുന്നതാണ് ഇവരുടെ ഉത്തരവാദിത്വം എന്ന് ഗുരു പറയുന്നത്. അല്ല, അവര് ചേർന്ന് ജാതി ഉണ്ടാക്കിയിരുന്നില്ല, പക്ഷെ യുക്തിവാദി വ്യാഖ്യാനിക്കുന്ന എന്നാണ്, ഈ അവശത അനുഭവിച്ചവരാണ് ഇവിടെ ജാതി ഉണ്ടാക്കിയത്. മനസ്സിലായി? ഇതാണ് യുക്തിവാദത്തിന്റെ, യുക്തിവാദത്തിന് എന്ത് അസംബന്ധവും സമർത്ഥിക്കാം, യുക്തി മാത്രം മതിയല്ലോ. ഇവിടുത്തെ ജാതീയമായ എല്ലാ വിവേചനങ്ങളും ഉണ്ടാക്കുന്നതിന് തുല്യ ഉത്തരവാദിത്വം ഈ അവശത അനുഭവിച്ചവർക്കുണ്ടെന്നാണ്. അപ്പൊ ഇയാൾ മറന്നു പോകുന്ന കാര്യങ്ങൾ എന്താണോ, അന്നത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതി, അന്നത്തെ രാജഭരണം, അവരുടെ അധികാരം, അന്ന് ഈ രാജഭരണത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പുരോഹിതന്മാർ എഴുതിവെച്ച നിയമങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത്. അല്ലാതെ അതിന് ഇവർക്കൊരു പങ്കാളിത്തവുമില്ല. ഒരു വിഭാഗം ആൾക്കാർ അധികാരത്തിൽ വരികയും അവരോടൊപ്പം തന്നെ കുറച്ച് ബുദ്ധിമാന്മാര് ഇവർക്ക് വേണ്ട നിയമസംഹിതകൾ ഉണ്ടാക്കുകയും അധികാരം ഉപയോഗിച്ച് അവരെ സമൂഹത്തിൽ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ വേറൊരു വിഭാഗം ജാതീയമായ അവശതകൾ അനുഭവിക്കാൻ നിർബന്ധിതരായി. അവര് അതിനെതിരായി പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഗുരു പറയുന്നത്. അതിനാരും മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ്. അതിനെ വേറെ നിരത്തി വ്യാഖ്യാനിക്കുന്നു, ഗുരു പറഞ്ഞതിനെ വേറെ നിരത്തി വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് ഉത്തരവാദിത്വം ഇവർക്കും അവർക്കും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അധികാരം കൈവശം വെച്ചിരുന്നവര് നിയമങ്ങൾ ജാതിക്ക് വേണ്ടി മനുസ്മൃതി പോലെയുള്ള നിയമങ്ങളിലേക്കും ഉണ്ടാക്കി വരുന്നു. അപ്പൊ ഇവരൊക്കെയുള്ള ഉത്തരവാദിത്വമാണോ ഈ അവശത അനുഭവിച്ചവർക്കുള്ള ഉത്തരവാദിത്വം? അധികാരവും ബലവും ഉപയോഗിച്ചല്ലേ ഇത് നടപ്പിലാക്കിയത്? ആരെങ്കിലും സ്വയം ഇഷ്ടപ്പെടുവോ ഇങ്ങനെയുള്ള എന്താണ് നീതമായ വ്യവസ്ഥയിൽ സ്വയം ജീവിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടും? വിവേചനങ്ങൾ സ്വയം മനസ്സോടുകൂടി സന്തോഷത്തോടെ ആരെങ്കിലും സ്വീകരിക്കും? കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ ആരെങ്കിലും തയ്യാറാകും? അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഉത്തരവാദിത്വം 100% ആർക്കാണ്? ഇത് ഏർപ്പെടുത്തിയവർക്കാണ്. കാരണം എന്താണ്? അന്ന് ജനാധിപത്യം എന്ന് പറയുന്ന ആശയമില്ല. സ്വാതന്ത്ര്യം, സമത്വം, നീതി ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും അന്ന് മനുഷ്യരുടെ ഇടയിലില്ല. വിദ്യാഭ്യാസ ഒരു ഭാഗം കൈവശപ്പെടുത്തി, അധികാരവും കൈവശപ്പെടുത്തി, അവരാണ് ഇതൊക്കെ ഏർപ്പെടുത്തിയത്. അപ്പൊ ഇത് നേരെ തകിടം മറിക്കത്തക്ക രീതിയിൽ ഒരു യുക്തിവാദി സംസാരിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്. അപ്പൊ കേട്ടോണ്ടിരുന്നവരെല്ലാം തല ഒരുക്കി സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഗുരു പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഇവിടെ ഈ ജാതീയമായ അസമത്വം ഉണ്ടാകുന്നതിന് കാരണം ബ്രാഹ്മണർക്കും ഒരുപോലെയാണ്, ഇത് അനുഭവിച്ചവർക്കും തുല്യമാണ് എന്നെല്ലാവരും സമ്മതിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടാ? ഇങ്ങനെ പറയുന്നു കേട്ടാനും വിശേഷം ഒന്നുമില്ല. അയാൾ പറയുന്നതാണ് ശരിയെന്ന് പറയും, അയാൾ പറഞ്ഞാണ് ശരി. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇത്തരം കാര്യങ്ങളാണ് പറയേണ്ടത് ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോ. മനസ്സിലായോ? ഈ പറയുന്ന ആള് സംവരണത്തെ വളരെ ശക്തമായി എതിർക്കുന്ന ആളാണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില വിവരദോഷ സ്വാമിമാരും എതിർക്കുന്നുണ്ട്. ഇതാണ് സംവരണത്തെ എതിർക്കുന്നുണ്ട്. സംവരണം എന്ന് പറയുന്ന ആശയം അടിസ്ഥാനപരമായി തെറ്റാണ്. ആര്? എവിടെ വന്നു? എന്തിനാ? ഇവിടെ എന്താ സംവരണത്തെ ഏർക്കുന്നുണ്ടോ? എനിക്കറിയാം. അതെ, അതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ചിദാനന്ദ ഒരു വിവരമില്ലാത്ത ആളാണ്. എനിക്കറിയത്തില്ല. സംവരണം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നു. അതാണ് കോൺട്രസ്റ്റ് ഇല്ലാതെ എപ്പോഴും സംസാരിക്കും. അതായത് സംവരണം എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഭരണഘടന കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്. മനസ്സിലായോ? ഭരണഘടനയ്ക്കകത്തു നിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വേദാന്തം വെച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ചിന്തിക്കുന്നത് നമ്മൾ ഭരണഘടനയിൽ നിന്ന് വേണം ചിന്തിക്കാൻ. അതിനെക്കുറിച്ച് ബോധമില്ലാത്ത സ്വാമിമാര് അത് ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമെന്നാ ഞാൻ പറയും. അങ്ങനെ പറയുന്നവരുണ്ട്, അറിയാമോ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അപ്പൊ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം വേദാന്തത്തിൽ കണക്ട് ചെയ്തിട്ട് എന്താണ് എല്ലാം ആത്മാവ് ഒന്നാണ് അതുകൊണ്ട് സംവരണം വേണ്ട എന്ന് പറയും. എന്തെങ്കിലും അർത്ഥമുണ്ട്? അങ്ങനെയൊക്കെ പറഞ്ഞേ ആളുകൾ ആളുകളുണ്ട് ഇവിടെ. നമ്മൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചത്, നമ്മൾ പോകും, നമ്മൾ കുറച്ച് പറയും, അവർക്കൊന്നും മനസ്സിലാവില്ല, അവർക്കും പറയും, അവർക്കും എന്താ പറയുന്ന അറിയില്ല, ഈ പറഞ്ഞ സ്വാമിക്കും അറിയില്ല. എന്തെങ്കിലും പറയുക. അതായത് ഓരോന്നും അതാതിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. സംവരണം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ എന്താണ് ഭരണഘടനയും അതിനെക്കുറിച്ച് വന്നു കഴിഞ്ഞ തുടർന്നു വന്നു കഴിഞ്ഞ കോടതി വിധികളും അതിന് ആ വിഷയത്തെ കുറിച്ച് അതൊരു എന്താണ് ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല ഒരു നിയമ പ്രശ്നം കൂടെയാണ്. അപ്പൊ അദ്വൈതം പഠിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയുക, അല്ലെങ്കിൽ യുക്തിവാദം കൊണ്ട് തെറ്റെന്ന് പറയുക, യുക്തിവാദം കൊണ്ട് അത് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. വിശ്വനാഥ സ്വാമി പ്രസംഗത്തിൽ പറഞ്ഞു, അതായത് ഗുരുദേവൻ ജ്ഞാനിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഗുരുദേവൻ അറിയില്ലായിരുന്നു. ഇപ്പൊ സ്വാമി ആൾക്കാരുടെ വിദ്വേഷം നമുക്ക് സ്റ്റേറ്റ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ ഒരു അന്ധമായ ഒരു അതായത് നമ്മൾ ഞാനിവിടെ ഇരുന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്തിറങ്ങി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി പറയാത്തത്, പറഞ്ഞ അടിയിട്ട് മനസ്സിലായ. കാരണം സമൂഹത്തിന് അങ്ങനെയുള്ള ഈ അന്ധതയ്ക്ക് ഇത് വിശാലാനന്ദ സ്വാമി പറഞ്ഞത് ശരിയാണ്, പക്ഷേ അന്ധരായ സമൂഹത്തിന് മുമ്പിൽ ചെന്നത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അന്ധരാണ് മനുഷ്യരന്ധരാണ്, അവരോട് അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ നമ്മള് അന്ധരടുത്ത് പറയുമ്പോ എന്താണ് വളരെ നേർപ്പിച്ച് പറയുക, വിവാദമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. ഞാനീ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിവാദമുള്ളതാണ്, മനസ്സിലായോ? പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇത് മനുഷ്യ ഇതിനെ കുറിച്ച് ചിന്തിക്കും. ജനങ്ങളെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോ ഞാനിപ്പോ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ ശിവരി തീർത്ഥാടനം നടക്കുകയാണ്, ആ സ്റ്റേജിൽ നിന്ന് ഞാൻ പറയുകയാണ്, പറഞ്ഞാൽ മുമ്പില് നിങ്ങൾ ഇരിക്കണേ നിങ്ങളും അത് അംഗീകരിക്കില്ല. മനസ്സിലായ? ഈ ഹ്യൂമൻ സൈക്കോളജിന്ന് ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന വേറൊന്നാണ്. ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ നാല് ചുവരുകളുടെ സുരക്ഷിതത്വത്തിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, പുറത്തിറങ്ങിയാൽ പറ്റില്ല. കാരണം അപ്പൊ നിങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാവും, സമൂഹത്തിനൊപ്പം ചിന്തിക്കും, സമൂഹത്തിനോടൊപ്പം ചിന്തിക്കാനേ നിങ്ങൾക്ക് കഴിയും. ഇവിടെ ആകുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നു, എന്നോട് കൂടുതൽ അടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ചിന്തിക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മളിത് അതേപടി സമൂഹത്തിന് കൊണ്ടുപോയി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. കാരണം സമൂഹ മനഃശാസ്ത്രം വേറെയാണ്, നമ്മുടെ വ്യക്തികളുടെ മനഃശാസ്ത്രത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഗുരുവും പതുക്കെ പതുക്കെ എന്താണ് മനസ്സിലാക്കി വന്നതിനനുസരിച്ച് ഇത് മാറ്റിയത് തന്റെ നടപടികൾ. അന്നേ കല്ല് പ്രതിഷ്ഠിച്ചു, പിന്നെ ആശയത്തെ പ്രതിഷ്ഠിച്ചു, അങ്ങനെ ഗുരു. എന്നാലും അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല കേട്ടോ, ഗുരു അങ്ങനെ ചെയ്തപ്പോഴും ജനങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പിന്നെ സമൂഹത്തിലൊരു വലിയ എന്താണ് ഒരു പ്രതിഷ്ഠ ഗുരു നേടിയത് കൊണ്ട് ജനങ്ങൾ കുറെയൊക്കെ അത് അംഗീകരിച്ചു. പിന്നെ ഗുരുവിനോട് ഏറ്റവും അങ്ങനെ ഒരു ആത്മീയ ബന്ധം പുലർത്തിയിരുന്നവര് ഗുരു പറഞ്ഞതിനെ കുറെ ഉൾക്കൊണ്ട്, അല്ല സാമാന്യ ജനം അല്ല ഉൾക്കൊണ്ട്. പക്ഷെ ഗുരുവിന്റെ വളരെ ബുദ്ധിപരമായ ഒരു നയമായിരിക്കാം ആദ്യം കൊണ്ടുവന്ന് ആശയം പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ ആൾക്കാർ ഉൾക്കൊള്ളാതെ പോയ. അല്ല, ആദ്യം കൊണ്ട് ആശയം പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന ആശയം ഗുരുവിനുണ്ടായിരിക്കണമെന്ന് തന്നെയില്ല, അവിടെ നമ്മൾ മനസ്സിലാക്കണം. തുടങ്ങുമ്പോൾ തന്നെ സത്യം ധർമ്മവും നേടി പ്രതിഷ്ഠിക്കാവുന്ന ഒരു ആശയം ഗുരുവിന്റെ മനസ്സിനും വരാൻ വഴിയില്ല. അരിപ്പുറത്തൊക്കെ പിൽക്കാലത്ത് എഴുതി വെച്ചതാണ്, ഗുരു പ്രതിഷ്ഠിച്ചപ്പോ അങ്ങനെ അവിടെ ഒന്നും എഴുതി വെച്ചൊന്നുമില്ല, അത് ഈ പ്രചാരം വരുന്നതാണ്. അതായത് അവിടെ ഗുരു പ്രതിഷ്ഠ കഴിഞ്ഞ് പിന്നെ ഏതോ ഒരു സമയത്ത് ഗുരു തന്നെ എഴുതി വെച്ചതാണ്, പ്രതിഷ്ഠയോടൊപ്പം അവിടെ അങ്ങനെയൊന്നും എഴുതി വെച്ചില്ല. ഗുരു അരിവിപ്പുറം കേന്ദ്രമായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സമയത്തും ഈ സമൂഹത്തിലുള്ള ഇതൊക്കെ കണ്ടതിനു ശേഷം ഗുരു അവിടെ ഒന്നുമില്ല. ഞാൻ പറയുന്നതേ മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ യോഗനാഥത്തിലാണെന്ന് തോന്നുന്നു. ആ യോഗനാഥത്തിൽ ഇതിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ ഇത് വായിച്ചതാണ്. അപ്പോ അന്ന് അരുവിപ്പുറത്തുണ്ടായിരുന്ന വ്യക്തികളെയും അവിടെയൊക്കെ ഓർമ്മക്കുറിപ്പുകളും എല്ലാം ഒക്കെ വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സംഭവം, പഴയ ഒരു ലേഖനം. അല്ല, ഞാൻ വെറുതെ എന്റെ ഊഹം വെച്ച് പറയുന്നില്ല, അതിലെഴുതിയിട്ടുണ്ട്. ഗുരു അവര് പുറം പ്രതിഷ്ഠിച്ച് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഇതവിടെ എഴുതി വയ്ക്കുന്നത് എന്ന്. അത് അങ്ങനെ ഒരു ലേഖനത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, ആ ലേഖനം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതിന് സാക്ഷികളായിരുന്ന ആൾക്കാർ ഗുരു തന്നെ എഴുതി വെച്ചത്, ആര് സംശയമൊന്നുമില്ല. അങ്ങനെ എഴുതാൻ ഗുരുവിനെല്ലാം വേറെ ആർക്കും അന്നത്തെ കാലത്ത് കഴിയില്ല. പക്ഷെ അത് ആ ഉടൻ ചെയ്ത പണിയാണ്. ഇത് വ്യക്തമായി ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ 80-ലൂടെ വരുമ്പം തന്നെ ഗുരുവിനോടൊപ്പം ജീവിച്ചിരുന്ന കോട്ട് ഗോവിക്കൽ വേദവേദായതിലൂടെ വരുമായിരുന്നു, മറ്റേ ഭാർഗവ വൈദ്യര് വരുമായിരുന്നു, അവരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നും ഗുരുവിനോടൊപ്പം ജീവിച്ചിരുന്നവരൂടെ വരുന്നുണ്ട് 80-കളിൽ. അപ്പൊ അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു. പക്ഷെ ഞാൻ അവരാരും പറഞ്ഞു കേട്ടതല്ല, ഒരു ലേഖനത്തിൽ എഴുതി വായിച്ചതാണ്. എവിടെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു ലേഖനം ഞാൻ വായിച്ചു. അവർക്കും പക്ഷെ പുളുകടിക്കുന്ന ആളാണ്, പുള്ളി പുളുകടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും കൊണ്ട് കേശവൈദ്യരാണെങ്കിലും നമ്മളുമായിട്ട് സംവാദം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൂടുതല് അന്ന് അവർക്ക് ഗുരുവിനെ പോയി നമസ്കരിച്ചു, ഭയങ്കര ുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരും ഗുരുവിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അവർക്ക് ഒന്നും പറയാനില്ല. ഇദ്ദേഹം പിന്നെ കുറെ കള്ളമെങ്കിലും പറയും, കേശവമേന്ദ്രൻ അതും പറയത്തില്ല. അനുസ്മരണകളായിട്ടെ അത് അതെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അന്ന് അവര് വളരെ ഒരു ഒന്നാമത് ഗുരു തിരക്ക് പിടിച്ച ആളായിരുന്നു, മാറിക്കൊണ്ടേയിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് തന്നെ ഓരോ വ്യക്തികളോടും പ്രത്യേകിച്ച് കൂടുതൽ ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന്. നിരന്തരം തിരക്ക് പിടിച്ച ആളായിരുന്നു, ഒന്നുകിൽ യാത്ര അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ കാണാൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരാൾക്ക് കൂടുതൽ ഇടപഴകാൻ അവസരം കിട്ടുക പ്രയാസം, അതൊരു കാര്യം. പിന്നെ രണ്ടാമത് ഇവരൊക്കെ ഒരു വളരെ എന്താണ് ഒരു വളരെ ദിവ്യമായ ഒരു വലിയ ഭവ്യമായ ഒരു സ്ഥാനത്ത് ഗുരുവിനെ കണ്ടുകൊണ്ട് ഗുരുവിനോട് സംസാരിക്കാനും എത്തിയവർ മടിച്ചു. ഇവർ ദൂരെ ചെന്ന് നിന്ന് തൊഴുത് അത്രയും മതി, തൊഴുത് പറഞ്ഞാണ് കുമാരനാശാന്റെ മകൻ പറഞ്ഞതാണ്. കുമാരനായിട്ട് അവിടെ കോട്ടൺ ഷർട്ട് വെച്ചിട്ട് വരുന്ന ആള് അവിടെ ഓവലിൽ കുളിച്ച് ഒരു ഇത് അങ്ങനെ. പിന്നെ ആശാൻ കുട്ടിക്കാലത്തെ ഗുരുവിന്റെ അടുത്ത് വന്നോണ്ട് ആശാൻ കൂടുതൽ സാമീപ്യം കിട്ടിയിട്ടുണ്ട്, കൂടുതൽ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്. ആശാൻ ബുദ്ധിമാനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് ആശാന്റെ അത്രയും സൗഭാഗ്യം വേറെ ശിവലിംഗ സ്വാമി ആശാൻ അങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാർക്കാണ് കൂടുതൽ. കേശവേദാന്തിയൊക്കെ അടുത്തിരുന്ന ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഇത്ര അടുത്ത ആൾക്കാര് തന്നെ ഇത്രയും ഡിസ്റ്റൻസ് കേശവേദാന്തി കേശവേദാന്തി ഗുരുവിന്റെ ഏറ്റവും അടുത്ത ആളാണ്. കേശവേദാന്തിയാണ് ശാസ്ത്രവിദ്യയുടെ ഗുരു. നമ്മളിവിടെ നടന്നില്ല ശാസ്ത്രവിദ്യ അറിയാമോ? ശാസ്ത്രവിദ്യയുടെ ഗുരു ആയിരുന്നു കേശവ. വൈദ്യരെ ശരിയാണ്, അതൊക്കെ ശരിയാ. ഗുരുവിനെ കണ്ട ആളല്ലേ? പിന്നെ തിരുവനന്തപുരത്ത് ഗുരു വന്നപ്പം ഗുരുവിനെ പോയി കാണി. പിന്നെ അങ്ങനെ ഗുരു ഒരു പഴം എടുത്തു കൊടുക്കുകയും പിന്നെ ഭയം മാറി. നമ്മുടെ ഗുരു സമാധിയാകുമ്പോ അടുത്തേക്കുന്ന ആ ഒരു ഫോട്ടോ, കുറെ പിള്ളേരെ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതിലൊന്ന് വൈദ്യരാണ്. ഒരോടുപ്പൊന്നുമില്ലാതെ അടുത്തേക്കുന്നു പയ്യനായിരുന്നു. അപ്പൊ ഇന്നത്തെ കാര്യം അങ്ങനെ പോയി. നാളെ പഠിത്തമില്ല. ഹായ്. നാളെ പോകും. നാളെ പഠിത്തമില്ല.